പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹ അധ്യായം 3 പാദമോ അധികരണം 19 സൂത്രം 32 യാവത് അധികാരം അവസ്ഥിതിർ ആധികാരി കാണും. ഇപ്പൊ ഇവിടെ ചിന്തിക്കുന്നത് വിദ്വാൻമാർക്ക് ജ്ഞാനികൾക്ക് ദേഹപാദത്തിന് ശേഷം ദേഹം സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇന്ന് മുമ്പ് ചർച്ച ചെയ്ത് സഗുണവിദ്യയെ കുറിച്ചാണ്. ഇവിടെ തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നു. അപാന്തര തമസ്സിന്റെ കഥ പറയുന്നുണ്ട്. വ്യാസനായി ജനിച്ചത് അപാന്തര തമസ് എന്ന് പറയും. ഇത് മഹാഭാരതത്തിലെ ശാന്തിപർവത്തിൽ പറയുന്നു. നാരായണൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചിട്ട് ഭോ എന്നൊരു ശബ്ദം ഉണ്ടാക്കി. അതിൽ നിന്ന് സരസ്വതൻ എന്ന് പറയുന്ന ഋഷി ജനിച്ചു. ആ ഋഷിയുടെ പുത്രനായിട്ട് അപാന്തരതമസ് ജനിച്ചു. അപാന്തരതമസിനോട് വേദത്തെ വിന്യസിക്കാൻ പറഞ്ഞു. ഭാവി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു നാരായണൻ എന്നെല്ലാം മഹാഭാരതി പറയുന്നുണ്ട്. ശാന്തിപൂർവത്തിൽ 349 അധ്യായം വായിച്ചു നോക്കിയാൽ വിശദമായി മനസ്സിലാക്കാം. അവിടെ തന്നെ 320 അധ്യായത്തിൽ സുലഭയെക്കുറിച്ച് പറയുന്നുണ്ട്. അതും വായിക്കുന്നു, നല്ലതാണ്. സംസ്കൃതം തന്നെ വായിച്ചാൽ കുറച്ചുകൂടെ നല്ലത്. വായിച്ച് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ മലയാളം വായിക്കുക. പിന്നെ വേദത്തിലെ ഉദാഹരണങ്ങളും പറയുന്നു. ഭൃഗുവാദീനാമി ബ്രഹ്മണേവ മാനസപുത്രാണാം വാരുണേ പുനരുത്പത്തി ശ്രൂയത്തെ. ഭൃഗുവാദികൾ, അപ്പൊ ഇവരെ എല്ലാം ഭാഷകാരൻ തത്വജ്ഞാനികളായിട്ടാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇവരെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത്. അവര് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണെങ്കിലും വീണ്ടും അവർ ജനിക്കുന്നതായിട്ട് പറയുന്നുണ്ട് വാരണയജ്ഞത്തിൽ. അത് ശ്രുതി പറയുന്നു. സനത് കുമാരോപി ബ്രഹ്മണ ഏവ മാനസപുത്ര സ്വയം വിരുദ്രായ വരപ്രധാന സ്കന്ധത്വന പ്രാദുർഭൂവ. ഇനി സനത് കുമാരനും ബ്രഹ്മാവിന്റെ മാനസപുത്രനാണെങ്കിലും രുദ്രന് വരം കൊടുത്തിട്ട് സ്കന്ധനായി ദേവസേനാധിപതിയായി വീണ്ടും ജനിക്കുന്നു. ഏവമേവ ദക്ഷ നാരദ പ്രവൃതീനാം ഭൂയസി ദേഹാന്തരോത്പത്തി കഥിതേ തേന തേന നിമിത്തേന സ്മൃതോ. അതുപോലെ തന്നെ ദക്ഷൻ നാരദൻ തുടങ്ങിയ ഋഷിമാരുടെയും വീണ്ടും വീണ്ടുമുള്ള ജന്മം, ദേഹാന്തരോത്പത്തി, അതിനുള്ള ഓരോ നിമിത്തം കാണും. അങ്ങനെ സ്മൃതിയിൽ പറയുന്നു. ശ്രുതു അപി മന്ത്ര അർത്ഥവാദിയോ പ്രായണ ഉപലഭ്യത. ഇനി ശ്രുതിയിലുമുണ്ട്. ഇതിഹാസത്തിലും പുരാണത്തിലും മാത്രമല്ല, ശ്രുതിയിലും മന്ത്ര അർത്ഥവാദ ഭാഗങ്ങളിൽ ഇതെല്ലാം കാണാം. വീണ്ടും വീണ്ടും ജനിക്കുന്നു. അപ്പൊ ഇവരെല്ലാം ജ്ഞാനികളാണ്. തേച്ച കേചിത് പതിതേ പൂർവദേഹേ ദേഹാന്തരം ആദത്തെ. ഇതിൽ ചില ആൾക്കാർ ദേഹം പതിച്ചതിന് ശേഷം, എന്നുവെച്ചാൽ മരിച്ചതിന് ശേഷം പുതിയ ശരീരത്തെ എടുക്കുന്നു. കേജിത്തു സ്ഥിതേവ തസ്മിൻ യോഗ ഐശ്വര്യ വശാത് അനേഹ ദേഹ ദേഹാൻ അനേക അനേന ദേഹ ആദാന ന്യായേന യോഗ ഐശ്വര്യം കൊണ്ട് അവരുടെ യോഗ സാമർഥ്യം കൊണ്ട് പറയുന്നത് അനേക ദേഹ ആദാന ന്യായം അനേക ദേഹങ്ങളെ സ്വീകരിക്കാൻ കഴിയും എന്നുള്ളത് യോഗശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ അനേക ദേഹ ആദാന ന്യായം. ഒരേ സമയം തന്നെ അതിനും മരിക്കേണ്ട കാര്യമില്ല. ഒരേ സമയം തന്നെ അണിമാതി ഐശ്വര്യ യോഗം കൊണ്ടവർക്ക് ഒരേ സമയം പല ദേഹങ്ങളെ സ്വീകരിക്കാം. അതിനാണ് പറയുന്നത് അനേക ദേഹ ആദാന ന്യായം എന്ന് പറയുന്നു. അങ്ങനെ ഒരു ന്യായവും ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ സ്വീകരിക്കുന്നതിന് കുഴപ്പമുണ്ടാകും. സർവേ ചെയ്തേ സമ്മതികത സകല വേദാർത്ഥ സ്മരിയത്തെ. ഇവിടെ ഒരു ചോദ്യം വരും, ഇവരെല്ലാം ജ്ഞാനികളാണെന്ന് ആര് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. സകല വേദാർത്ഥവും ഗ്രഹിച്ചവരാണ് ജ്ഞാനികളെന്ന് പറയുന്നു. അപ്പൊ ഈ പറയുന്നവരെ കുറിച്ചെല്ലാം പറയുന്നു. തപാന്തര തമസായാലും ശരി, ഭൃഗുവായാലും ശരി, നാരദനായാലും ശരി, ഇവരെല്ലാം സകല വേദാർത്ഥങ്ങളെയും ഗ്രഹിച്ചവരായിട്ടാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ശാസ്ത്ര പ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പറയുന്നത് കൂടുതലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ശ്രുതിയിലും അർത്ഥവാദ ഭാഗത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം സത്യകഥകളായി സ്വീകരിച്ചുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നത്. അല്ലാതെ കഥകളാണെന്നെടുത്തു കഴിഞ്ഞാൽ കഥയിലൊന്നും വരാമെന്ന് അതിനെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം സത്യമാണ്, നടന്ന സംഭവങ്ങളാണ് എന്ന് സ്വീകരിച്ചുകൊണ്ട് ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവർ ജ്ഞാനികളാണെന്നുള്ളതിന് എന്താ പ്രമാണം? വേദാർത്ഥത്തെ ഗ്രഹിച്ചവനാണ് ജ്ഞാനി. ഇവരാണെങ്കിലോ സകല വേദാർത്ഥങ്ങളെയും ഗ്രഹിച്ചവരാണ്. സർവേ ചെയ്തേ സമ്മതികത സകല വേദാർത്ഥ അസ്മൃതി. അവിടെ ഭാഷ്യകാരൻ ഈ തത്വജ്ഞാനം ജ്ഞാനി എന്നുള്ളതിനും വ്യാഖ്യാനിക്കുന്ന വേദാർത്ഥത്തെ ഗ്രഹിച്ചവരായിട്ടാണ്. എന്നുവെച്ചാൽ അവരുടെ ബാഹ്യമായ ആചരണങ്ങളോ ബാഹ്യമായി എങ്ങനെയിരിക്കുന്നു ഇതൊന്നും നോക്കിയിട്ടില്ല പറയുന്നു. യഥാർത്ഥത്തെ ഗ്രഹിച്ചു. കാരണം ഇവിടെ പറയുന്ന ഋഷിമാരൊക്കെ പലതരത്തിലുള്ള ആൾക്കാരാണ്. തപാന്തര തമസ് പിന്നീട് വ്യാസനായി ജനിച്ചു, വേദത്തെ വ്യസിച്ചു, അങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാണ്. നാരദന്റെ ചരിത്രം പറയുന്നത് വേറെയാണ്. അപ്പോൾ അവരെങ്ങനെയായിരുന്നാലും ശരി, വേദാർത്ഥത്തെ ഗ്രഹിച്ചാൽ ഞാൻ അതാണ്. അല്ലാതെ ഇന്ന് ജ്ഞാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോരോ ഭാവന വരുമല്ലോ, ഒരാൾ ഇന്ന ഭാവത്തിലിരിക്കണം, ഇന്ന ഭാവത്തിലിരിക്കണം, ഇന്ന രീതിയിലിരുന്നാലേ ജ്ഞാനിയാകത്തുള്ളൂ. അതൊന്നും ഭാഷ്യകാരൻ അംഗീകരിക്കുന്ന കാര്യമില്ല. യഥാർത്ഥത്തെ ഗ്രഹിക്കുന്നവൻ ഞാൻ, അതാണ് ജ്ഞാനവും. ജ്ഞാനം വേദത്തിൽ നിന്നാണ് ഒരാൾക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് ഇവരെല്ലാം വേദാർത്ഥത്തെ ഗ്രഹിച്ചവരായതുകൊണ്ട് സ്മരിയതേ, സ്മൃതികളിൽ അങ്ങനെ പറയുന്നു ജ്ഞാനികളാണ്. തദ്ദേശം ദേഹാന്തരോത്പത്തി ദർശനാത് പ്രാപ്തം ബ്രഹ്മവിദ്യയാഹ പാക്ഷികം മോക്ഷഹേതുത്വം അഹേതുത്വം. ഇവിടെ പൂർവക്ഷി പറയുന്നത് ഇവിടെ അതിലും ഒരു കാര്യം പറയുന്നുണ്ട്. മുഖ്യമായി മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ തത്വജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാൽ പ്രാരബ്ധം ആ ജന്മത്തിൽ പ്രാരബ്ധം നശിക്കുമ്പോൾ മരിക്കണം, അതാണ് മുക്തി സ്വാഭാവികമായി. അതിനാണ് ഭാഷ്യകാരൻ മുഖ്യമായ മുക്തിയായി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് സ്പഷ്ടമാണ്. പിന്നെ ഒരു ശരീരം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പുരാണങ്ങളിലും വേദത്തിൽ പോലും കുറച്ചാൾക്കാരെ വേദാർത്ഥം ഗ്രഹിച്ചവരായി പറയുകയും പ്രാരബ്ധം ക്ഷയിച്ച് ശരീരം നശിച്ചതിന് ശേഷം വീണ്ടും ശരീരത്തെ സ്വീകരിക്കുന്നവരായി പറയുകയും ചെയ്യുന്നു. ഒരു വേദാർത്ഥത്തെ ഗ്രഹിക്കുന്നവരെന്ന് വെച്ചാൽ ജ്ഞാനം നേടിയവരാണ്. അപ്പം ജ്ഞാനം മുക്തിക്ക് കാരണമാണെന്ന് പറഞ്ഞാൽ പ്രാരബ്ധം കൊണ്ട് ശരീരം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം സ്വീകരിക്കാൻ പാടില്ല, അങ്ങനെ സ്വീകരിക്കുന്നു. പക്ഷെ ചിലർ സ്വീകരിക്കുന്നു, ചിലർ സ്വീകരിക്കുന്നില്ല. അപ്പം മനസ്സിലാക്കേണ്ടത് ചില വ്യക്തികളിൽ മാത്രമേ ഈ ജ്ഞാനം പ്രവർത്തിക്കത്തുള്ളൂ, ചിലർക്ക് മോക്ഷം കിട്ടും. ആർക്കെങ്കിലും വീണ്ടും ശരീരം സ്വീകരിക്കുന്നത് കണ്ടാൽ അവർ മുക്തന്മാരല്ല എന്ന് ധരിക്കും, പൂർവക്ഷിയുടെ അഭിപ്രായം. അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ടും പ്രയോജനമൊന്നുമില്ല, അഹേതുത്വം മുക്തിക്ക് ഹേതു അല്ല. ഒന്നിലത് പാക്ഷികമായ ഹേതു, ചിലർ ജ്ഞാനം മോക്ഷത്തെ കൊടുക്കുന്നു, ചിലർക്കില്ല. എന്തായാലും അത് തീരുമാനിക്കേണ്ടത് മരണത്തോടുകൂടിയാണ്. മരണശേഷം ജനിക്കുന്നുണ്ടോ മുക്തനല്ല എന്ന് തീരുമാനിക്കണമെന്നാണ് പൂർവക്ഷിയുടെ അഭിപ്രായം. അത് ഈ മരണം എന്ന് പറയുന്നത് തത്വജ്ഞാനിയാണ്. മരണത്തോടുകൂടി പിന്നീട് ജന്മം ഉണ്ടാകുന്നില്ല എന്ന് എന്തായാലും സ്വീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ സംസാരം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതാണല്ലോ സംസാരം. അതെല്ലാവരും അംഗീകരിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനിക്കാൻ പാടില്ല, ജനിച്ചാൽ മുക്തനല്ല. പിന്നെ ജ്ഞാനം ഉണ്ടായതിനു ശേഷവും ജീവിച്ചിരിക്കാം, അതിന് പറയുന്നു പ്രാരബ്ധം. ഇതൊക്കെ എല്ലാവരും സ്വീകരിക്കുന്ന കാര്യമാണെങ്കിലും ഇവിടെ തത്വജ്ഞാനി പ്രാരബ്ധം ക്ഷയിച്ച് നശിച്ചതിന് ശേഷം വീണ്ടും ഒരു ശരീരത്തെ സ്വീകരിച്ചാൽ അതിനെങ്ങനെ മുക്തിയായി കണക്കാക്കാൻ കഴിയും? അതാണ് ചോദ്യം. അതാണ് തദ്ദേശം ദേഹാന്തരോത്പത്തി ദർശന. ഈ മഹർഷിമാരെല്ലാം വീണ്ടും ജനിക്കുന്നു. പ്രാപ്തം ബ്രഹ്മവിദ്യയായ പാക്ഷികം മോക്ഷഹേതു. ഒന്നുകിൽ ബ്രഹ്മവിദ്യ പാക്ഷികമായി മോക്ഷഹേതുവാണ്, അഹേതുത്വം അല്ലെങ്കിൽ ഹേതുവല്ല എന്ന് സ്വീകരിക്കണമെന്നാണ് പൂർവക്ഷി പറയുന്നത്. അത ഉത്തരം ഉച്ചത്. ഇതിനെല്ലാം സമാധാനം ഭാഷ്യകാരൻ പറയുന്നു, എന്നാ നിങ്ങൾ പറഞ്ഞതൊന്നും ശരിയല്ല. തേഷാം അപാന്തരതമപ്രഭൃതീനാം വേദപ്രവർത്തനാദിഷു ലോകസ്ഥിതിഹേതുഷു അധികാരേഷു നിയുക്താനാം അധികാരതന്ത്രത്വ അവസ്ഥിതേഹേ. പറയുന്നു ഇങ്ങനെയുള്ള ഋഷിമാരെ എല്ലാം ഉണ്ട്, ഇവരെല്ലാം കൺട്രോൾ ചെയ്യുന്ന വേറൊരാളാണ്, അതാണ് ഈശ്വരൻ. ഇവരെല്ലാം ഈശ്വര നിശ്ചയത്തിന് ഈശ്വര നിയമത്തിന് വിധേയമായിട്ട് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരാണ്. അവിടെ തന്നെ ഇത് മഹാഭാരതത്തെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് പറയുന്നു, നാരായണൻ ഭോ എന്നൊരു ശബ്ദം ഉണ്ടാക്കിയിരുന്നു. ശബ്ദം സരസ്വതൻ ഉണ്ടായി, അതിൽ നിന്ന് അപാന്തരതമസുണ്ടായി. എന്ന് വെച്ചാൽ അത് പറയുന്നത് ശബ്ദം. ഇത് വേദം ശബ്ദാത്മകമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശബ്ദത്തിൻ്റെ പരമ്പരയെ ഇവിടെ കാണിക്കുന്ന വിദ്യയുടെ പരമ്പരയെ കാണിക്കാം. അങ്ങനെ വേദവ്യാസൻ വിദ്യയുടെ പരമ്പരയെ നിലനിർത്തിയാളാണ്. അതിനാണ് ശബ്ദത്തെ കുറിച്ച് പറഞ്ഞത്. വേദശബ്ദാത്മകമായിട്ട് തന്നെ അനുഭവപ്പെടുന്നു. വേദാർത്ഥമാണ് വിദ്യ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെ നാരായണൻ പറയുന്നുണ്ട്, ശരി, നിന്റെ ജോലി ഇതാണ്, നീ വേദത്തെ വസിക്കണം, പിന്നെ നീ ജ്ഞാനിയായിരിക്കും, പിന്നെ മഹാഭാരത യുദ്ധകാലത്തും നിനക്ക് ചില റോളുകളൊക്കെ ഉണ്ട്, അവിടെ നിനക്കൊന്നും തന്നെ സംഭവിക്കത്തില്ല, ഇതെല്ലാം അതിൻ്റെ ഭൂതവും ഭാവിയും എല്ലാം അറിയുന്ന ആളായിരിക്കും നീ. ഇങ്ങനെയൊക്കെ കുറേ ചുമതല ഏർപ്പെടുത്തുന്നു, അതിൽ ഏൽപ്പിക്കുന്നുണ്ട് നിന്നെ തന്നെയൊക്കെ ചെയ്യണമെന്ന്. അപ്പം ആ മഹാഭാരത പ്രമാണം അനുസരിച്ച് ഭക്ഷ്യകാലം പറയണം. അവിടെ നാരായണൻ ചില ചുമതലകളിലൊക്കെ ഏൽപ്പിച്ചു. നാരായണനാണ് ഈശ്വരൻ, ഋഷി. അങ്ങനെ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രാരബ്ധം എന്ന് പറയുന്നത് അതാണ്, ഈശ്വരൻ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടികളാണ്. പിന്നെ ഇവർക്ക് എങ്ങനെ ഈ പ്രാരബ്ധം കിട്ടി അതിനും പറയുന്നുണ്ട്. അവർ മുമ്പ് ചെയ്തിട്ടുള്ള വിദ്യ കർമ്മ ആരാധന ആവർജിത ഈശ്വര വിഹിത അധികാര പദപ്രതിബദ്ധ ബ്രഹ്മവിദ്യ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അവരുടെ വിദ്യാകർമ്മങ്ങൾ, ഉപാസനയും കർമ്മവും അതവരെ മുമ്പ് ഒരുപാട് അനുഷ്ഠിച്ചു. വിശേഷം വൈദികമായ ഉപാസനകളും കർമ്മങ്ങളും എല്ലാം അനുഷ്ഠിച്ച് അതുകൊണ്ടവർ സമ്പാദിച്ച ആ കർമ്മം എന്നുവെച്ചാൽ അവരുടെ പ്രാരബ്ധം. അതെല്ലാം കണ്ടിട്ട് ഈശ്വരൻ എന്ത് ചെയ്തു, അവരെ നിയോഗിച്ചു ഓരോ അധികാര പദങ്ങളിൽ. അപ്പോൾ അവരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ സാധാരണ മനുഷ്യൻ്റെ കാര്യം പറയുമ്പോൾ ചിന്തിക്കരുതെന്നാണ്. അതുകൊണ്ടാണ് ഭാഷകാരൻ മനുഷ്യരുടെ കാര്യം ഒന്നും എടുക്കാത്തത്. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറയുമ്പോഴെല്ലാം പ്രാമാണികമായ വ്യക്തികളെ ദൃഷ്ടാന്തമായിട്ടെടുക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഭാഷകാരൻ താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലോ അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഉദാഹരണമായിട്ടെടുക്കുന്നില്ല. അതൊന്നും പ്രാമാണികമല്ല, അതിനൊന്നും പ്രമാണമില്ല. ആ അവർക്ക് തത്വജ്ഞാനം നേടിയവരായിരിക്കാം, പക്ഷെ പ്രാമാണികമെന്ന് പറയുമ്പോൾ ശ്രുതി സ്മൃതി പുരാണ ഇതിഹാസങ്ങളിലൊക്കെ വരണം. അങ്ങനെ വന്നവരെ കുറിച്ച് ആണ് ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യുമ്പം നമ്മൾ മറിച്ച് ചിന്തിക്കരുത്, എങ്ങനെ ഞാനും ഇനി ഇതുപോലെയൊക്കെ ആകും, എന്റെ പ്രാരബ്ധം ഇതുപോലെയാണോ, അങ്ങനെ ഇനി ചിന്തിച്ചു കളയും. ഇത് വേറെ കാറ്റഗറി ആയിട്ട് തന്നെ കാണണം. ഭാഷകാരൻ അങ്ങനെ കാണും, തന്റെ കാര്യം പോലും പറയുന്നില്ല, പിന്നെ അല്ലേ ബാക്കിയുള്ളവരുടെ കാര്യം. അപ്പോ അവരുടെ വിദ്യാകർമ്മ അനുഷ്ഠാനം കൊണ്ട് അവർ സമ്പാദിച്ച ആ കർമ്മം, അതുകൊണ്ട് ഈശ്വരൻ എന്ത് ചെയ്തു, അവർക്ക് അവരെ നിയോഗിച്ചു അധികാരങ്ങൾ. ഇത് ഒക്കെ വായിച്ചിട്ട് അവർക്ക് പറയും, ചോദിക്കും, സാറിന് ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ പ്രാരബ്ധമുണ്ട്, പിന്നെ ജനിക്കും, പിന്നെ മരിക്കും, ഇതൊക്കെ അതൊന്ന് ഇത് വെച്ചുകൊണ്ട് ചിന്തിക്കരുത്. ഇത് ഋഷിമാരുടെ കാര്യം മാത്രം പറയുകയാണ്. അത് എന്തുകൊണ്ട് ഋഷിമാരുടെ കാര്യം പറയുന്നു, പുരാണങ്ങളിൽ ഇങ്ങനെയുള്ള കുറേ ഉദാഹരണങ്ങളുണ്ട്, ഇതിഹാസത്തിലും വേദത്തിലും ഒക്കെ ഉണ്ട്. അവരുടെ കാര്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് സമാധാനം പറയുകയാണ്. അല്ലാതെ നമ്മുടെ ലോകത്ത് ജ്ഞാനികളെന്ന് കരുതുന്ന ആൾക്കാർ അവരെ കുറിച്ചല്ല, അല്ലെങ്കിൽ സ്വയം ഞാൻ ജ്ഞാനിയായ പിന്നെ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിക്കുന്നവരെ കുറിച്ചല്ല, പക്ഷെ ചിലർ ജ്ഞാനിയാകാൻ തയ്യാറാണ്. പക്ഷെ ഒരു സംശയം മാത്രം, ജ്ഞാനി ആയിക്കഴിഞ്ഞാൽ വീണ്ടും ജനിക്കേണ്ടി വരും. ഇത് അതിന് സമാനമല്ല പറയുന്നു ഇവിടെ. ഇതിനെ അതുമായിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ജന്മമുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം നിങ്ങളുടെ ജ്ഞാനത്തിനനുസരിച്ചിട്ടാണ്. അതിനൊക്കെയുള്ള ആ വിഷയങ്ങളെല്ലാം ഭാഷകാരൻ എത്രയോ തവണ ചർച്ച ചെയ്ത് അതിനൊക്കെ ഒരു തീരുമാനമാക്കി കഴിഞ്ഞു. ഇതിവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഉപാസനയും കർമ്മവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പ്രകരണത്തിലാണ്. അവിടെ ഉപാസനയുടെ സഗുണ വിദ്യയുടെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഉപാസനകളൊക്കെ ചെയ്തവർ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇങ്ങനെ അപാന്തര തമസായും മറ്റുമൊക്കെ വരുന്നു. അതുകൊണ്ട് അത് സാധാരണ ബ്രഹ്മവിദ്യയുമായി ഇതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കരുത്. ചിന്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആശയക്കുഴപ്പം വരും. ഞാൻ ജ്ഞാനി ആയാലും വീണ്ടും എനിക്ക് ജന്മമുണ്ടാകും, അതുകൊണ്ട് വേണ്ട, ഞാൻ ജ്ഞാനിയാകുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചോളാം. വലിയ നഷ്ടമായി പോകും ജ്ഞാനത്തിന്. ജ്ഞാനിയായില്ലെങ്കിൽ ശങ്കരായും അങ്ങനെ വിഡിത്തങ്ങളൊന്നും ചിന്തിക്കുന്നു. അധികാര പദ പ്രതിബദ്ധ ഞാൻ വായിക്കുന്ന വ്യാഖ്യാനമാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലുണ്ടോ ഈ വ്യാഖ്യാനം? ഉണ്ടോ? ഞാൻ വായിച്ച വ്യാഖ്യാനം നിയുക്താനാം അധികാരതന്ത്രത്വാ. അത് ശരിയോ? അവിടെ ഒരു അക്ഷരം പോയി. അധികാരതന്ത്രത്വാദ് അവിടെ ശകലം വിട്ടുപോയി. ഇങ്ങനെയാണ് മറ്റു വസ്തുങ്ങൾ. കഴിഞ്ഞിട്ട് ഒന്നുമില്ല. ഇത് എന്റെ പുസ്തകം നോക്കിയല്ലേ നിങ്ങളും പറയുന്നു. ഞാൻ ചോദിച്ച മറ്റു പുസ്തകത്തിലാണ്. ഏത്? അതിലെങ്ങനെയാ? അതിനൊന്നും അധികാരതന്ത്രത്വ ഇല്ല. ഗീതാ പ്രസിന്റെ പുസ്തകത്തിലോ അതില്ല? ആരോ ഇന്ന് അതുപോലെ തന്നെ ഇതിലുള്ളത് അധികാര തന്ത്രത്വാന്നേയുള്ളു. അധികാര തന്ത്രത്വ അവിടെ ലോകസ്ഥിതി ഹേതുഷു അധികാരേഷു നിയുക്താനാം അധികാരതന്ത്രത്വാഖ്യാനത്തിലുണ്ട്. അവസ്ഥിതിയെന്നും മറ്റുമുണ്ട്. അതുപോലെ എന്തെങ്കിലും വേണം. പിന്നെ കാര്യം മനസ്സിലാക്കുക, അത്രയായാലും മതി. അർത്ഥം ഇത്രയേ ഉള്ളൂ. അവരുടെ സ്ഥിതി എന്താണ്? അല്ലെങ്കിൽ അങ്ങനെ വേണം, അധികാരതന്ത്രത്വസ്ഥിതേ. അധികാരതന്ത്രത്വം, അധികാരത്തിന് അധീനമാണ് അവരുടെ സ്ഥിതി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ചെറിയ എന്തോ വ്യത്യാസമുണ്ട്. അധികാരതന്ത്രത്വ അവസ്ഥിതേഹ എന്നാൽ വളരെ ക്ലിയർ. അല്ലെങ്കിൽ ദീർഘം വരാൻ പാടില്ല. കാരണം അധികാര തന്ത്രത്വസ്ഥിതേഹി അങ്ങനെ വന്നാലും കുഴപ്പം ആ എന്ന് പറയുന്നു. അല്ലെങ്കിൽ അധികാര തന്ത്രത്വ ആസ്ഥിതേഹി അത് കുറച്ച് ക്ലിഷ്ടമാണ്. ആ എന്തായാലും അവിടെ പറയുന്ന ഇതാണ്, എന്താണ് ഉപാസനയും കർമ്മവും കൊണ്ട് അവർ നേടിയ സംസ്കാരം കൊണ്ട് ഈശ്വരൻ എന്ത് ചെയ്യുന്നു പറയുന്നു, അവർക്ക് കൊടുക്കുന്നു ഈശ്വരവീത അധികാര പദങ്ങൾ എന്ന സ്ഥാനങ്ങൾ. ഇതൊന്നും സാധാരണ മനുഷ്യന്റെ കാര്യം പറയല്ല, പുരാണ പ്രസിദ്ധരായ ഋഷിമാരുടെ കാര്യം പറയുന്നു. ഇത് നമുക്ക് തത്വജ്ഞാനികളുടെ കാര്യമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പാടില്ല. കാരണം ഈ പറയുന്ന തത്വജ്ഞാനികളൊന്നും ഇതിഹാസ പുരാണങ്ങളിലൊന്നും ഉള്ളവരല്ല. ലോകത്തൊരുപാട് തത്വജ്ഞാനികൾ പ്രസിദ്ധരാണ്, അവരൊന്നും അവിടെയെങ്ങും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ലോകപ്രസിദ്ധരായ തത്വജ്ഞാനികളെ അതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പാടില്ല. രണ്ട് രണ്ടാണ്. അധികാരപദപ്രതിബദ്ധാ ബ്രഹ്മവിദ്യ യദ്വിന മുക്തി ദത്തവതി തഥാവി തത്പരിസമാപ്തു പ്രതിബന്ധ വിഗമേ ദാസ്യതി. അപ്പൊ മുക്തി എന്ന് പറയുന്നത് ജന്മത്തിന്റെ അവസാനമായി എടുക്കുമ്പോൾ. നമ്മൾ സാറിന് പറയുള്ള ജീവൻ മുക്തി ആ കാര്യത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ജീവൻ മുക്തി മുക്തി തന്നെയാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഭാഷ്യകാരനെ സംബന്ധിച്ച്. പക്ഷേ മുക്തി എന്ന് പറയുന്നത് മരണം, ശരീരനാശം. ശരീരനാശം സംഭവിച്ചാൽ പോലെ പിന്നീടൊരു ശരീരം ഉണ്ടാകാനും പാടില്ല. അങ്ങനെ എടുക്കുമ്പോൾ എന്ന് പറയുന്നു അധികാരപദ പ്രതിബദ്ധ ബ്രഹ്മവിദ്യ. ഈ അധികാരപദങ്ങളോട് കൊണ്ട് അത് പ്രതിബന്ധമായിരിക്കുന്നു ബ്രഹ്മവിദ്യക്ക്, ഋഷിമാരുടെ ബ്രഹ്മവിദ്യക്ക്. എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതിബന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരീരനാശമാകുന്ന പിന്നീട് ശരീരം ഉണ്ടാകാതിരിക്കുക, നിശ്ചാലും പോലെ ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്ന ആ ഫലം, അതിന് അതാണ് ബ്രഹ്മവിദ്യ കൊടുക്കേണ്ടത്. ശരീരം നശിക്കണം, പിന്നീട് ശരീരം ഉണ്ടാകാൻ പാടില്ല, അതാണ് ഫലം, മുഖ്യമായ ഫലം. അതുകൊണ്ടാണ് ഭാഷകാരൻ വേറെ സ്ഥലത്ത് പറഞ്ഞത് അതിൻ്റെ മുഖ്യമായ ഫലമെന്ന് പറയുന്നത് മരണത്തിൽ സംഭവിക്കുന്നതാണ്. അതിവിടെയും വ്യാഖ്യാതവ് പറയുന്നു. അപ്പോൾ ആ ഫലത്തിന് ഉണ്ടാകുന്നതിന് ബ്രഹ്മവിദ്യ ഉണ്ടെങ്കിലും അതിന് പ്രതിബന്ധമായിരിക്കുന്നു എന്ത്? അധികാരപദം. അത് അവർ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ പ്രാരബ്ധം എന്ന് പറയുന്നത് ഈ ഋഷിമാരെ സംബന്ധിച്ച് അതുകൂടെ ചേർത്തിട്ടാണ്. സാധാരണ മനുഷ്യനെ പോലെ ഈ ജന്മത്തിന് ഹേതുവായിരിക്കുന്ന കർമ്മമല്ല പ്രാരബ്ധം അവരെ സംബന്ധിച്ച്. കാരണം അവരെ സംബന്ധിച്ച് അവർ ചെയ്ത കർമ്മ ഉപാസനകൾ ഇതുപോലെയുള്ള ദിവ്യങ്ങളായ പല ജന്മങ്ങൾക്ക് ഹേതുവാണ്. അതുകൊണ്ട് ബ്രഹ്മവിദ്യയ്ക്ക് അവിടെ പ്രതിബന്ധം ഉണ്ടായിരിക്കുന്നു അധികാര പദങ്ങൾ. എന്നാണ് പറയുന്നത് യദ്യവിനമുക്തി ദത്തവർ. ഇവിടെ വേണമെങ്കിൽ പറയാം ബ്രഹ്മവിദ്യ ഉണ്ടായിട്ടും അവർക്ക് മുക്തി ലഭിച്ചില്ല എന്ന് പറയാം. എന്നുവെച്ചാൽ അത് മുഖ്യമായ ഒരു അർത്ഥത്തിലല്ല. ശരീരം നശിക്കുക, വേറെ ശരീരം വരാതിരിക്കുക, ആ തരത്തിലുള്ള മുക്തി ഉണ്ടായില്ല. തഥാപി തത്പരിസമാപ്തു. അങ്ങനെ പറഞ്ഞാലും ആ അധികാരപദം തീരുമ്പോൾ, അവരുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ അവർക്ക് ലോകപ്രവർത്തനം, വേദപ്രവർത്തനം ഇങ്ങനെയുള്ള ഓരോ ഇതുണ്ട്. പ്രതിബന്ധ വിഗമേ കർമ്മങ്ങൾ തീരുന്നു, ബ്രഹ്മവിദ്യ മുക്തിം ദാസ്യതി. ആ ബ്രഹ്മവിദ്യ തന്നെ മുക്തിയെ കൊടുക്കുന്നു. അതിന് ഉദാഹരണം പറയും. വരുന്തഫല സംയോഗ പ്രതിബദ്ധം ഗുരുത്വം പതനം അജീജനത് ഇനി പ്രതിബന്ധ അപഗമേ തത് കുറവെന്ന തത് ഹേതു പറയും. ഒരു ഫലം അതിന്റെ ഞെട്ടിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോ ഫലത്തിന്റെ പതനത്തിന് ഹേതുവായിരിക്കുന്ന ഗുരുത്വം ആ ഫലത്തിലുണ്ട്. പക്ഷെ പ്രതിബന്ധം ഇരിക്കുന്നോണ്ട് വീഴുന്നില്ല. അപ്പോ പതനത്തിന് ഗുരുത്വം ഹേതുവാണോ എന്നുള്ള നിയമത്തിന് അത് വീഴാതിരിക്കുന്നത് തടസ്സമല്ല എന്നാണ്. എന്റെ വൃന്ദം എന്ന് പറഞ്ഞാൽ എന്റെ ഞെട്ട് അതിന് പ്രതിബന്ധമായി ഇരിക്കുന്നോണ്ടാണ് വീഴാത്തത്. അതുകൊണ്ട് പുതിയ നിയമം നിങ്ങൾ ഉണ്ടാക്കരുത്. എന്താണ് ഗുരുത്വം പതനത്തിന് ഹേതുവല്ല, അങ്ങനെ ഒരു നിയമത്തെ ഉണ്ടാക്കരുത്. പ്രതിബന്ധം ഉള്ളതുകൊണ്ട് ഗുരുത്വം ഉണ്ടായിട്ടും അത് വീഴുന്നില്ല. അതുപോലെ ബ്രഹ്മവിദ്യ മുക്തിക്ക് ഹേതുവല്ല എന്നൊരു നിയമം ഉണ്ടാക്കരുത്. പ്രതിബന്ധമുള്ളതുകൊണ്ട് ബ്രഹ്മവിദ്യ മുഖ്യമായ മുക്തിയെ കൊടുക്കുന്നില്ല എന്നാണ് ഋഷിമാരുടെ ജീവിതത്തിൽ കാണുന്നത്. അതവിടെ മാത്രം കാണുന്ന കാര്യമാണ്. അത് തൻ്റെ ജ്ഞാനവും തൻ്റെ മുക്തിയുമായിട്ടൊന്നും ബന്ധപ്പെടുത്തി ചിന്തിക്കരുതെന്നാണ്. ഇതെല്ലാം ഇതിഹാസ പുരാണങ്ങൾ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇതിഹാസ പുരാണങ്ങളിലുള്ള അതും ഭാഷയും പറയുന്നത് അർത്ഥവാദപരമായ ഭാഗങ്ങളുണ്ട്. അവിടെയുമുള്ള ദൃഷ്ടാന്തങ്ങളെ ആശ്രയിച്ച് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അപ്പം അതിന് സമാനം പറയുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ തത്വജ്ഞാനം മുക്തി അതിൻ്റെ കാര്യകാരണ ഭാവങ്ങൾ എങ്ങനെയാണ് എന്ന് ലോകപ്രസിദ്ധമായ ജ്ഞാനവും മുക്തിയും അതിനെ ആശ്രയിച്ച് ചർച്ച ചെയ്യുന്ന കാര്യമില്ല. അതിന് രണ്ടിനെ രണ്ടായി തന്നെ കാണണം. രണ്ടായി കാണാത്തവർക്ക് ആശയക്കുഴപ്പം വരും. സ്വാമി, ഈ പുരാണ ഇതിഹാസങ്ങളിലെ ഉദാഹരണങ്ങളും അർത്ഥവാദം തന്നെയാണ് അതോ വേദമന്ത്രത്തിലുള്ള ഉദാഹരണങ്ങളാണ് അർത്ഥവാദം? ഇതെല്ലാം പുരാണം ഇതിഹാസങ്ങൾ എന്ന് പറയുന്നതിന് വേദത്തിലാണ് ഈ അർത്ഥവാദം എന്ന് പറഞ്ഞു വരുന്നത്. വേദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് അർത്ഥവാദം എന്ന് പറയുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യും. പുരാണ ഇതിഹാസങ്ങളെ കുറിച്ച് പറയുമ്പോഴും കഥകളെ കുറിച്ച് പറയുമ്പോൾ അർത്ഥവാദം എന്ന് പറയാറുണ്ട്, ആ ശബ്ദം പ്രയോഗിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഭാഷ്യകാരൻ ഇതിനെ ചർച്ച ചെയ്യുന്നത് ഇത് യഥാർത്ഥമായി സ്വീകരിച്ചുകൊണ്ടാണ്. അതായത് വെറും കഥകളെന്നുള്ള നിലയ്ക്കല്ല, അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു എന്നുള്ള രീതിയിലാണ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പിന്നെ അതിനെ കുറിച്ച് സമാനം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് ഭാഷകാരൻ ഒരക്ഷരം വിടുന്നില്ല. കാരണം മഹാഭാരതത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ നാരായണൻ ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നു, ബ്രഹ്മാവിൽ നിന്ന് രുദ്രൻ ജനിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് അപാന്തര തമസം വന്നു, പിന്നെ വേദം വ്യാസൻ വന്നു, പിന്നെ മഹാഭാരത. ഇതെല്ലാം യഥാർത്ഥമാണെന്നുള്ള രീതിയിലാണ് ഭാഷകാരൻ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ കഥയായിട്ടെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നത്. അർത്ഥവാദം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ നിന്ദാപ്രാശസ്ത്യം, ഒന്നുകിൽ അതിനെ നിന്ദിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ സ്തുതിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്നു കാര്യങ്ങളാണെന്നാണ്. ആ സംഭവങ്ങൾ ഇവിടെ ഇപ്പോൾ ഭാഷകാരൻ സത്യമായിട്ടെടുത്ത് ചർച്ച ചെയ്യുന്നു. നിന്ദ അല്ലെങ്കിൽ പ്രാശസ്ത്യം അർത്ഥവാദ വാക്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നു. അത് മറ്റു വിധികളോട് ചേർന്ന് അത് പ്രമാണമാകുന്നു, സ്വതന്ത്രമായിട്ടല്ല. എങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നു. അങ്ങനെയല്ല, തെറ്റിച്ച് കാണുക എന്നുള്ള സ്തുതിക്കുക അല്ലെങ്കിൽ നിന്ദിക്കുക അതിനു വേണ്ടി പ്രയോഗിക്കുന്നു. അത് പലതരത്തിലുള്ള അർത്ഥവാദങ്ങൾ മീമാംസകർ പറയും. ഇവിടെ ഇതിന് വരുന്ന ഈ കഥാഭാഗങ്ങളെല്ലാം അർത്ഥവാദമാണ്. പക്ഷേ അത് നമ്മളെന്ന് പറയുന്ന പോലെയുള്ള വെറും കഥകളല്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിച്ചു. നാരായണൻ സൃഷ്ടിച്ചു, ബ്രഹ്മാവിനെ തൻ്റെ ഒക്കൾക്കുടിയിൽ ഉണ്ടായ താമരയിൽ സൃഷ്ടിച്ചു, ആ ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ നിന്ന് രുദ്രം വന്നു. ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ യക്ഷിമാരെല്ലാം വരത്തുള്ളു, ഇവിടെ പറയുന്ന യക്ഷിമാരെല്ലാം. അപ്പം അവരുടെ അവർ യഥാർത്ഥം അറിയുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊക്കെ ചരിത്രമായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഭാഷകാരും ചർച്ച ചെയ്യുന്നത്. വെറും കഥയായിട്ടല്ല, കവി കൽപ്പനയായിട്ടല്ല, അതുകൊണ്ടത് ചർച്ച ചെയ്യുന്നു. ഭാഷകാരൻ്റെ അങ്ങനെയാണ്, അത് പ്രമാണമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ എന്താണ്, ഫലം വീഴുന്നതിന് പ്രതിബന്ധമുള്ളത് കൊണ്ട് ഫലം വീഴുന്നില്ല. ഫലം വീഴാത്ത കണ്ടിട്ട് ഗുരുത്വം പതനത്തിന് കാരണമല്ലാന്ന് തീരുമാനിക്കാൻ പാടില്ല. വ്യാഖ്യാത പറയുകയാണ്. അതുപോലെ തന്നെ സേതു ജലത്തിൻ്റെ നിമ്ന ഗമനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. അത് കണ്ടിട്ട് ജലത്തിന് അങ്ങനെ ഒരു സ്വഭാവമില്ല, താഴോട്ട് ഒഴുകുക എന്ന് പറയുന്നൊരു സ്വഭാവമില്ല എന്ന് തീരുമാനിക്കരുത്. അതിന് സ്വഭാവമുണ്ട്. സേതു അതിന് തടസ്സം, അണക്കെട്ടതിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ഇതും കാണണം, ജ്ഞാനം മുക്തിയെ കൊടുക്കുന്നില്ല. ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് അങ്ങനെ തീരുമാനിക്കരുത്. പ്രാരബ്ധം മുക്തിക്ക് അവിടെ തടസ്സമായിരിക്കുന്നു എന്നേ ഉള്ളൂ. അവിടെയും പ്രത്യേകം ധരിക്കണം. മുക്തി എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മരിക്കുകയും പിന്നീട് ശരീരം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. അല്ലാതെ ജീവിച്ചിരിക്കുകയെ മുക്തി എന്ന് പറയുന്ന ജീവൻ മുക്തിയെ അല്ല. ലോകവ്യവസ്ഥസ്വാമിത്വം അധികാര തത്പ്രാവകം പ്രാരബ്ധം യാവത് അസ്തി താവത് കാലം ജീവൻ മുക്തത്വേന ആധികാരികാണ അവസ്ഥിതി. അവിടെ ജീവൻ മുക്തി നിഷേധിക്കുന്നില്ല. ഇവിടെ അധികാരം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ച വ്യവസ്ഥകളിലുള്ള പ്രഭുത്വം, സ്വാമിത്വം, അതൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള ആ ശക്തി, പ്രപഞ്ച വ്യവസ്ഥകളെയൊക്കെ നിലനിർത്തുന്നതിനുള്ള ആ കഴിവിനെയാണ് ഇവിടെ പറയുന്നത് അധികാരം. അത് അവർക്ക് എവിടുന്ന് കിട്ടിയ? യക്ഷിമാർക്ക് പ്രാരബ്ധം. ആ പ്രാരബ്ധം എങ്ങനെ വന്നു? അവരുടെ കർമ്മ ഉപാസനകളിലൂടെ. ആ പ്രാരബ്ധം ഏതുവരെ ഉണ്ടാകുമോ താവത് കാലം ജീവൻ മുക്തത്വേന അത് പറയുന്നു. അതും വ്യാഖ്യാനത്തിൽ പറയുന്നു. അതും ഭാഷകാരൻ പറയുന്ന സിദ്ധാന്തമായിട്ട് യോജിച്ചു പോകുന്ന കാര്യമാണ്. അപ്പോൾ വീണ്ടും ജന്മം ഉണ്ടാകുമോ അതൊന്നും പ്രശ്നമല്ല. ആ പ്രാരബ്ധത്തിൽ അവർ തുടരുന്നിടത്തോളം കാലം അവർ മുക്തന്മാർ തന്നെയാണ്, ജീവൻ മുക്തർ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരെയാണ്. അതുകൊണ്ട് ഇവരെല്ലാം പാന്തരത്തമസ് തുടങ്ങിയ ഋഷിമാരെല്ലാം പല ശരീരം സ്വീകരിച്ചെങ്കിലും അവരെല്ലാം ജീവൻ മുക്തരാണ്. അവരാണ് ആധികാരികന്മാരെന്ന് പറയുന്നത്, അധികാരമുള്ളവർ. അതിൽ നിന്ന് നമ്മളങ്ങനെ പറയും, അയാൾക്ക് ഇന്ന കാര്യം ചെയ്യുന്നതിനുള്ള അധികാരമുണ്ടെന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ്. ജഡ്ജിക്ക് തൂക്കിക്കൊള്ളാൻ വിധിക്കാൻ അധികാരമുണ്ടെന്ന് പറയുമ്പോൾ ലോകവ്യവസ്ഥിതികളൊക്കെ നടത്തുന്നതിനുള്ള അധികാരം പ്രാരബ്ധം കൊണ്ട് കിട്ടി. പക്ഷേ ആ പ്രാരബ്ധം ക്ഷയിച്ച് ശരീരനാശം വരെയും അവർ ജീവൻ മുക്തം മാറുകയാണ്. അത് ഇന്ന് ലോകപ്രസിദ്ധരായ ജ്ഞാനികളെ കുറിച്ച് പറയുന്നു അങ്ങനെ തന്നെയാണ്. അവർ മരണം വരെയും ജീവൻ മുക്തരാണ്, ജീവിച്ചിരിക്കുകയും മുക്തരായിരിക്കുന്നു. പ്രാരബ്ധയെ പ്രതിബന്ധക അഭാവ വിദേഹ കൈവല്യം. അപ്പൊ ഇവിടെ വിദേഹ കൈവല്യം, വിദേഹമുക്തി എന്ന് പറയുന്നത് മരണം കൊണ്ട് സംഭവിക്കുന്നു. അപ്പൊ ജീവൻ മുക്തി എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന മുക്തി, വിദേഹമുക്തി എന്ന് പറയുന്നത് മരണം കൊണ്ട് സംഭവിക്കുന്ന മുക്തി. അതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പ്രാരബ്ധക്ഷയത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ സാധാരണ ജീവന്മാര് ജനിച്ച് അവര് തത്വജ്ഞാനത്തെ നേടി മുക്തന്മാരായി ശരീരനാശത്തോടുകൂടി അവർ വിദേഹമുക്തന്മാരായി തീരുന്നു. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാധകമല്ല. അത് രണ്ടിനെ രണ്ടായി മനസ്സിലാവും, ഇല്ലെങ്കിൽ സംശയങ്ങൾ പലതും വരും, പരിഹാരവും ഉണ്ടാകത്തില്ല. അതുകൊണ്ടിവിടെ അത് വ്യക്തമായി പറയുന്നുണ്ട്. പ്രതിബന്ധകമില്ലെങ്കിൽ, പ്രതിബന്ധകമില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പ്രാരബ്ധമില്ല. അതാണ് തേഷാം അപാന്തരതമ പ്രഭൃതിന ഈ മുമ്പ് പറഞ്ഞ ആൾക്കാരല്ല. വേദപ്രവർത്തനാദിഷു ലോകസ്ഥിതി ഹേതുഷു അധികാരേഷു. അവിടെ നാരായണൻ അപാന്തരതമസിനോട് പറഞ്ഞു, നിന്റെ ജോലി ഇതാണ്, വേദപ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ വ്യാസനായി വേദങ്ങളെല്ലാം ക്രമപ്പെടുത്തിയെന്ന് പറയുന്നു. വേദപ്രവർത്തനാദിഷു ലോകസ്ഥിതി ഹേതുഷു, ലോകസ്ഥിതിക്ക് ഹേതുവാണത്. അതെല്ലാം വൈദികമായ ആ കാഴ്ചപ്പാടാണ്. അധികാരേഷു നിയുക്താനാം, അതാണ് അവരുടെ അധികാരം, അതിൽ നിയുക്തന്മാരാണ് എന്ന് പറയുമ്പോൾ ആ വേദം നിലനിൽക്കണം. ആ വേദം നിലനിൽക്കണമെങ്കിൽ ഇവിടെ വർണ്ണം വ്യവസ്ഥ നിലനിൽക്കണം, അതിലൂടെ വേദം പ്രവർത്തിക്കത്തുള്ളൂ. അതാണ് ലോകസ്ഥിതി എന്ന് പറയുന്നത്. വർണ്ണസങ്കരവും മറ്റും സംഭവിക്കാൻ പാടില്ല, അങ്ങനെ ലോകം നിലനിൽക്കുക. അതിനുവേണ്ടിയാണ് ഇവരെ ഈ കാര്യങ്ങളൊക്കെ ചുമതലപ്പെടുത്തുന്നത്. ഇത് ഭാഷകാരൻ മറ്റു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അധികാരതന്ത്രത്വ സ്ഥിതി, അധികാരതന്ത്രത്വാദ സ്ഥിതി. അവരുടെ സ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? അധികാര അധീനമാണ് അവർക്ക് കിട്ടിയ പവർ, അതിന് അധീനമാണ് അവരുടെ സ്ഥിതി. ഒരു ഉദാഹരണം പറയും. യഥാ അസോ ഭഗവാൻ സംഹിത സഹസ്രയുഗ പര്യന്തം ജഗതോ അധികാരം ചരുത്വ തദവസാനേ ഉദയാസ്തമയ വർജിതം കൈവല്യം അനുഭവതി അധ തഥ ഊർധ്വം ഉദേത്യ നൈവ ഉദേത അസ്തമേത ഏകല ഏവ മധ്യസ്ഥാത ഇതി ശ്രുതേഹി. ഇവിടെ പറയുന്നത് നമ്മൾ ഈ കാണുന്ന സൂര്യനെ കുറിച്ച് തന്നെ പറയുന്നു. അസോ ഭഗവാൻ സവിത. അപ്പോ ഈ കാണുന്ന സൂര്യൻ തന്നെ ഇങ്ങനെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഇതെല്ലാം ഭാഷകാരൻ പറയുന്നത് ശ്രുതി പുരാണ പ്രമാണങ്ങൾ അനുസരിച്ചിട്ടാണ്. ഈ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ എനർജിയാണോ പ്രകാശമാണോ ഹൈഡ്രജനാണോ ഓക്സിജനാണോ അതൊന്നുമല്ല വിഷയം, ഇത് ഭഗവാനാണ് എന്നാണ്. എന്ന് വെച്ചാൽ ഒരു അധികാര പുരുഷനാണ്, തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉദയ അസ്തമയമായ ജോലി, ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടി? ലോകസ്ഥിതിക്ക് വേണ്ടി. ലോകത്തെ നിലനിർത്തണമെങ്കിൽ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈ ഭഗവാൻ അവിടെ ഭൗതികമായിട്ടല്ല കാണുന്നത്, ഈശ്വരനായിട്ടാണ് കാണുന്നത്. എത്ര കാലം ഈ പ്രവൃത്തി ചെയ്യും? സഹസ്രയുഗം, ആയിരം യുഗങ്ങൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? കർമ്മ ഉപാസനകളിലൂടെ അങ്ങനെ ഒരു അധികാരത്തെ സമ്പാദിച്ചിരിക്കുകയാണ് ആ ദേവൻ. ജഗതോ അധികാരം ചരിത്വ, അതാണ് അധികാരം കിട്ടിയിരിക്കുന്നത്. ആ അധികാരത്തെ അനുഷ്ഠിച്ചിട്ട് തദവസാനേ യുഗ അന്ത്യത്തിൽ സഹസ്രയുഗം, സഹസ്രയുഗ പര്യന്തം മഹർയ ബ്രഹ്മണോ വിദു എന്നെല്ലാം നമ്മൾ രീതി പഠിച്ചിട്ടുണ്ട്. ഉദയാസ്തമയ വർജിതം കൈവല്യം അനുഭൂതി, പിന്നീട് ഉദയവുമില്ല അസ്തമയുമില്ല എന്നാണ്. കേവലം ഉദയാസ്തമയ രഹിതനായ ഭഗവാനായി തന്നെ സ്ഥിതി ചെയ്യും. ഈ രൂപം കാണത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആദിത്യനെ നോക്കിയിട്ട് പൊങ്കാല ഇടുന്നതിന് തെറ്റൊന്നുമില്ല, അത് ഭഗവാനാണ്. ഒരു തെറ്റുമില്ല. ഭാഷ്യകാലം തന്നെ അതിന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഭൗതികവാദികൾ മറ്റും ചോദിക്കും, അതെന്താണ്? വെറും ഊർജ പിണ്ടമല്ലേ? അതിനെ നോക്കി പൊങ്കാല ഇട്ടിട്ട് എന്താ കാര്യം? ഇവിടെ ഭാഷ്യകാരൻ ശ്രുതി സ്മൃതി പ്രമാണങ്ങൾ അനുസരിച്ച് പറയുന്നു, അത് ഭഗവാൻ തന്നെയാണ് ഒരു ഡ്യൂട്ടി ചെയ്യുകയാണ്. മുമ്പ് ഈ സഹസ്രയുഗം എന്ന് വെച്ചാൽ അത് കുറേയെല്ലാം കഴിഞ്ഞു പോയി, ഇനി ബാക്കി ഉണ്ട്, ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇങ്ങനെ ഒരു അധികാരം ഈശ്വരൻ ഏൽപ്പിച്ചാണ്, നിന്റെ ജോലി ഇതാണ്. ലോകസ്ഥിതി ഹേതുവായി നീ ഇങ്ങനെ ഉദയ അസ്തമയങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കണം. നിന്റെ പ്രാരബ്ധം ക്ഷണിക്കുന്നപ്പോൾ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? തത്വത്തെ അറിയുന്ന ആളാണ്, ജ്ഞാനിയാണ്, ജീവൻ മുക്തനാണ് പറഞ്ഞനുസരിച്ച്. ഈ മനുഷ്യന്റെ പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറച്ചേ ഉള്ളൂ. ശതായുർ വൈ പുരുഷ കൂടി വന്ന 100 വയസ്സ് അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട്? അവനതിനുള്ള കർമ്മ ഉപാസനകളൊന്നും ചെയ്തിട്ടില്ല. എന്നാലും പുണ്യം കൊണ്ട് മനുഷ്യനായി ജനിച്ചു, പുണ്യം കൊണ്ട് അവിടെ ആത്മവിദ്യയെ സ്വീകരിക്കുന്നു. അവന് ഈ ആയുസ്സിനകത്ത് തന്നെ ജീവൻ മുക്തനായി ജീവിച്ച് മരിക്കാം. ആ ദേവന്മാരുടെ കാര്യം പറയുമ്പോൾ ഈ ഇങ്ങനെയുള്ള മനുഷ്യന്റെ കാര്യമായിട്ട് താരതമ്യപ്പെടുത്തി ചിന്തിക്കരുത്. രണ്ട് സംഗതികളാണ്. ഇല്ല, അത് വേറെ വിഷയം, അത് വേറൊരു വിഷയം പറയും. ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ജീവൻ മുക്തി, മരണം, അത് മനുഷ്യരെ സംബന്ധിച്ച് എന്താണ്, ദേവന്മാരെ സംബന്ധിച്ച് എന്താണെന്നുള്ളതാണ്. അങ്ങനെ ദേവന്മാരിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മനുഷ്യനുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കരുതെന്നാണ്, അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് രണ്ടായി തന്നെ മനസ്സിലാകും. അല്ലെങ്കിൽ മനുഷ്യരായി ജനിച്ച് തത്വജ്ഞാനികളായി വിദേഹമുക്തി നേടുന്ന ആൾക്കാരും ഇതുമായിട്ട് ബന്ധപ്പെടുത്തരുത്. രണ്ടാണ് ഇത്. പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യും. അത് ലൗകിക ദൃഷ്ടാന്തങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ആദിത്യന് ഉദയാസ്തമയം എന്നതോടുകൂടി സഹസ്രയുഗം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത്? അതിന് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ വേണ്ട, അതൊക്കെ അവരവരുടെ ഇഷ്ടം. അപ്പോൾ അത് ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ ഉപാസനകൾ ചെയ്തുകൊണ്ടാണ് സഹസ്രയുഗം ഈ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നു. ആദിത്യദേവന് മുക്തനായിരുന്നുകൊണ്ട് തന്നെ അത് മനുഷ്യന്റെ പ്രാരബ്ധവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കരുതെന്നായി പറയുന്നത്. രണ്ടാണ്. മനുഷ്യന്റെ ജന്മവും മനുഷ്യന്റെ പ്രാരബ്ധവും ഒക്കെ അതിന്റെ നിയമങ്ങൾ വേറെ, അതനുസരിച്ചായിരിക്കും. അവിടെ ജ്ഞാനികളുണ്ടാവും അജ്ഞാനികളുണ്ടാവും, അത് വേറെ സംഗതിയാണ്. അത് മഹാഭാരതത്തിൽ പറയും. ഭാഷകാരൻ സംസാരിക്കുന്നതെല്ലാം പ്രമാണങ്ങൾക്കനുസരിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞ മഹാഭാരതം വായിച്ചു നോക്ക്, എടുത്ത് അവിടെ പറയുന്നുണ്ട്. അതനുസരിച്ച് ഭാഷകാരൻ പറയുന്നു. ആ ഭാഗങ്ങൾ മഹാഭാരതം എടുത്ത് വായിച്ചു നോക്കും. ഭാഷകാരൻ പറയുന്നതെല്ലാം പ്രമാണം അനുസരിച്ചിട്ടാണ്. പ്രമാണം ശരിയാണോ തെറ്റാണോ എന്നുള്ള അവരവർ തീരുമാനിക്കും. അത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലേ എന്നുള്ളത് അവരവർ തീരുമാനിക്കും. അതനുസരിച്ച് പറയുന്നു. ഈ കാണുന്ന ആദിത്യൻ ജീവൻ മുക്തനായ ഒരു ദേവനാണ്. അതും പറയുന്നു. എന്താണ്, ഈ ഐശ്വര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഈശ്വരനാണ്. സാധാരണ മനുഷ്യന് ഇത് സാധിക്കും. അതാണ് യഥാ അസോ ഭഗവാൻ സവിത, പ്രത്യക്ഷമായി കാണുന്നുകൊണ്ടാണ് പറയുന്നത്. ഈ ഭഗവാൻ ഇത് തന്നെ, ഇനി പ്രകാശിച്ച് നിൽക്കുന്നത് തന്നെ ഭഗവാൻ എന്നാണ് പറയുന്നത്. ഇനി നമ്മളൊക്കെ വേണ്ടി വന്ന കുറച്ചുകൂടെ ഒന്ന് മയപ്പെടുത്തിയിട്ട് ആ പ്രകാശിച്ച് നിൽക്കുന്നതെല്ലാം അതിൻ്റെ പിന്നിലൊരു ഭഗവാനുണ്ടെന്ന് പറയും. സയൻസ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇതിനെ ഭഗവാനായിട്ട് പറയാൻ കുറച്ച് പ്രയാസം വരും. ഭാഷകാരൻ അങ്ങനെ തന്നെ പറയുന്ന അസോ ഭഗവാൻ, മുന്നിൽ കാണുന്ന ഭഗവാൻ തന്നെ, അത് തന്നെ ഭഗവാൻ എന്നാണ്. നമ്മൾ പൊങ്കാല ഇടുന്ന അതേ ഭഗവാൻ, അതാണ് ഭാഷകാരന് സമ്മതനായിരിക്കുന്ന ഭഗവാൻ. ഇത് ഭഗവാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിയും വയത്തുകൊണ്ടെന്ന് പറയും. ഇത് സ്ഥൂലമാണ്, പിന്നെ ഇതിൻ്റെ പിന്നിലൊരു സൂക്ഷ്മമുണ്ട്, അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്, അവിടെ ഒരു ഭഗവാൻ ഇരിക്കുന്നു, ഇതല്ല ഭഗവാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യാഖ്യാനിച്ച് കഷ്ടപ്പെടുന്നു. പ്രമാണത്തിൽ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട്, ശ്രുതിയെ ആശ്രയിക്കുന്നതുകൊണ്ട് ഭാഷകാരൻ അത് പറയുന്നതിന് ഒരു മടിയില്ല. അതായി കാണുന്ന തന്നെയാണ് ഭഗവാൻ ഈ പ്രകാശത്തേക്കുന്ന സവിത. ഉദയാസ്ത എന്നാണ് സവിത. സഹസ്രയുഗ പര്യന്തം, സഹസ്രയുഗം ജഗത അധികാരം ചരിത്വ, ഈ ലോകത്തിൽ ഉള്ള തന്റെ അധികാരത്തെ അനുഷ്ഠിച്ചിട്ട് ലോകത്തെ നിലനിർത്തുകയാണ്. തദവസാനേ, സഹസ്രയുഗ അന്ത്യത്തിൽ ഉദയ അസ്തമയ വർജിതയെ പണി നിർത്തുന്നു. കൈവല്യം അനുഭൂതി, മോക്ഷത്തെ അനുഭവിക്കുന്നു. അത് ശ്രുതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അധത്തതവൂർധം, പിന്നെ അതിനുശേഷം ഉദയത്യ നൈവ ഉദയത. ഈ പിന്നീട് ഇത്രയും കാലം ഉദിച്ചയാൾ പിന്നീട് ഉദിക്കുന്നില്ല, അസ്തമേത അസ്തമിക്കുന്നില്ല. ഏകലയേവ ഏകനായി തന്നെ, മധ്യസ്ഥാത ഉദയ അസ്തമയ വർജിതനായി മുക്തനായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ആ സഹസ്രയുഗ പര്യന്തത്തിന് ശേഷം ദേഹത്തെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നതാണ് ആ ദേവന്റെ മുക്തി. ഇതി ശ്രുതേഹി. ഇനി ഇത് ഋഷിയുടെ കാര്യം പറഞ്ഞു. യഥാജ വർത്തമാന ബ്രഹ്മവിദാരബ്ധ ഭോഗക്ഷയ കവില്യം അനുഭവന്തി. ഇനി സാധാരണ മനുഷ്യന്റെ കാര്യം പറയും.